നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഒരു പ്രാണികൾക്ക് ഒരു വ്യക്തി ഉണ്ടാക്കുന്നു. അതിന്റെ ആശയം അത്രമാത്രമല്ല, എന്നാലും നമുക്ക് തോന്നുന്നു പ്രാണികളെ ഒന്ന് ഉപദ്രവിക്കുന്നു കുറുമ്പെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തോന്നുന്നു. ഹിംസയിൽ പ്രാണിഹിംസ എന്ന് പറയുമ്പോൾ ഒരു ഭാഗം മാത്രമേ ആവുള്ളൂ. മനുഷ്യൻ കോഴിയെ കറിവി ചെയ്യുന്നു, ആടിനെ കറിവി ചെയ്യുന്നു, മീൻ പിടിച്ച് ചെയ്യുന്നു, അതിന്റെ ആഹാരത്തിന് വേണ്ടി ഒരുപാട് കൊല്ലുന്നുണ്ട്. അപ്പൊ ഗുരുവിന്റെ അഭിപ്രായത്തിൽ ഇത് ഒഴിവാക്കണമെന്ന്, ഇങ്ങനെ ഒരു ഹിംസ ഒഴിവാക്കണം. ഈ ഹിംസ എന്ന് പറയുന്നത് ഇന്ന് ഒഴിവാക്കുന്നത് ആഹാരത്തിന് വേണ്ടി ഇതിനെ കൊന്നിട്ടില്ല, ആരോഗ്യത്തിന് നല്ലതാണ്, ഇങ്ങനെയെല്ലാം പറയും. പിന്നെ ഇതിനെയൊക്കെ കൊല്ലുന്നത് കൊണ്ട് നേരിട്ട് അവരെന്ത് ചെയ്യുന്നു, തിരിച്ച് മനുഷ്യന് ഹിംസ ഉണ്ടാകുന്നു നേരിട്ട്. കോഴിയെ നമുക്ക് തിന്നാം, കോഴി നമ്മളെ തിന്നുന്നില്ല. ആടിനെ തിന്നാം, ആടുകളെ തിന്നാം. മീനിനെ പിടിച്ച് തന്നെ മീൻ നമ്മളെ തിന്നുന്നു. അവിടെ പരസ്പര ഹിംസ സംഭവിക്കുന്നു ഒരു ഭാഗത്തുനിന്നാണ്. അത് പിന്നെ പ്രകൃതിയിൽ പല മാറ്റങ്ങളും വരുത്തി അതൊക്കെ മനുഷ്യന് ദോഷമായി വരാം, നേരിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് വരാം. പക്ഷെ നേരിട്ട് എന്താണ്, നമ്മൾ മീനിനെ പിടിച്ച് നിന്ന് തിന്നുന്ന മീൻ വിചാരിക്കുന്ന ഇവരെ നമുക്ക് പിടിച്ച് തന്നെ അങ്ങനെ ഒന്നാണ്. അതിനേക്കാൾ അപകടമുള്ള ഹിംസയാണ് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഹിംസ. മനുഷ്യൻ മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ഹിംസിച്ചാൽ, ആരാണോ ഹിംസിക്കുന്നത് അവനെ തിരിച്ച് ഹിംസിക്കാൻ അവന് കഴിയും. നമ്മളിപ്പോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ, നമ്മളീ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലൻസ് നമ്മളോട് കാണിച്ചാൽ നമ്മുടെ മനസ്സിലൊക്കെ തിരിച്ചത് ചെയ്യണമെന്ന് തോന്നും, ചെയ്യാൻ കഴിയും ചെയ്യും. ഇപ്പൊ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന വയലൻസ് ഹിംസ, അതാണ് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അപകടകരമായി മനുഷ്യ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന മനുഷ്യൻ പ്രാണികളോട് ചെയ്യുന്ന ഹിംസയെക്കാൾ കൂടുതൽ ഇത് മനുഷ്യനെ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഹിംസ പായങ്ങൾ ഉപയോഗിച്ച് ഹിംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റം മുഴുവൻ രണ്ടു മൂന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കും. മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യം വേറെ രാജ്യത്ത് ബോംബിട്ടാ തിരിച്ചുകൂടാ. ഇപ്പൊ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന അഹിംസയാണ് മനുഷ്യ കുലത്തിന് ഏറ്റവും വലിയ അപകടം. അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആൾക്കാർ പറയുന്നത് ഇത്തരം മനുഷ്യന്റെ ഈ ഹിംസ, മനുഷ്യരിൽ കാണുന്ന ഈ ഹിംസാത്മകമായ ഒരു പ്രവണത, കൊല്ലാനുള്ള പ്രവണത, അത് പൊതുവായി പറഞ്ഞാൽ അത് ബാല്യകാലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കുട്ടിക്കാലമാണ് മനുഷ്യന് ഹിംസയുള്ളവനാക്കി മാറ്റുന്നത്. അപ്പോൾ മനുഷ്യന് ഹിംസ ഇല്ലാത്തവനാകണമെങ്കിൽ അവന്റെ ബാല്യത അത് മാറ്റിയെടുക്കണമെന്നാണ്. ഹിംസാത്മകമായ ചിന്തയും പ്രവൃത്തിയും വരാത്ത രീതിയിൽ മനുഷ്യന്റെ ബാല്യകാലത്തെ മാറ്റണമെന്നാണ്. അതുകൊണ്ട് ചിന്തിക്കുന്നത് ബാല്യകാലത്തിൽ മനുഷ്യന് എങ്ങനെ ഒരു പ്രവണത ഉണ്ടാകും കൊല്ലാനോ ഹിംസിക്കാനോ. കൊല്ലാന്ന് പറഞ്ഞാൽ രക്തം ചിരിയുക എന്നുള്ള അർത്ഥത്തിലല്ല, ഏത് തരത്തിലുള്ള വയലൻസ് ആണ് ദിവസം പറഞ്ഞാണ് കുട്ടികളെ വളർത്തുന്നിടം മുതൽ മാതാപിതാക്കളുടെ ഭാഗത്ത് തന്നെ ഉണ്ട് അവർക്ക് തന്നെ ഹിംസയ്ക്ക് അവര് വളരെ ഉത്തരവാദിത്തമാണ്. അതിൽ ഒന്ന് ഈ പറയുന്ന കുട്ടികളെ വരച്ചവരെ നിർത്തുക, ശിക്ഷിക്കുക, ഇനിയിങ്ങനെ അല്ല കുട്ടിയുടെ കാര്യത്തിൽ വളരെ കെയർലെസ് ആയി കഴിഞ്ഞു. കുട്ടികൾക്ക് ഒരു ഡിസിപ്ലിൻ ഇല്ലാതിരുന്ന അവര് ഹിംസാത്മകമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ്. എന്നുവെച്ചാൽ മാതാപിതാക്കൾ കെയർലെസ് ആണ്, അവർ ശ്രദ്ധിക്കുന്നില്ല കുട്ടികളുടെ കാര്യം. ചെറിയ പ്രായത്തിൽ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. തീരെ ഉദാസീനരായാലും ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ കുട്ടിയുടെ വളർത്തിയാണ് അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകും. വളർന്നു വരുമ്പോൾ അവർ ബോധപൂർവമായ ഹിംസാപൂർവമായ പ്രവൃത്തിയിലേക്ക് പോകും എന്നാണ് അതിനൊരു കാരണമായി പറയുന്നത്. രണ്ട് ധ്രുവങ്ങളാണ്, ഒന്ന് വളരെ കർശനമാണ്, ഒന്ന് അശ്രദ്ധമാണ് കുട്ടികളെ വളർത്തുന്നത്. രണ്ടിനും പ്രശ്നം. അപ്പൊ കുട്ടികളെ എങ്ങനെ ആണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ് മാതാപിതാക്കൾക്ക് വേണമെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് കിട്ടി അവർ കുട്ടികളെ കാര്യത്തിൽ എന്താണ് അമിതമായ ശിക്ഷണം ഏർപ്പെടുത്തുന്നില്ല എന്ന തികച്ചും ഉദാസീനരും ആഗ്രഹമില്ല. അങ്ങനല്ലാതെ കുട്ടികളെ വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ആ വളർന്നു വരുന്ന കുട്ടികൾക്ക് പിന്നെ ട്രെയിനിങ്ങിന്റെ ആവശ്യം. അവർ മാതാപിതാക്കളാകുമ്പോൾ അവരെന്ത് ചെയ്യും, തങ്ങളെങ്ങനെയാണോ വളർന്നു വന്നത് അതുകൊണ്ട് അവരുടെ കുട്ടികളെയും നോക്കും. അപ്പോൾ ഒന്ന് രണ്ട് തലമുറ കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റിയ ആണെന്നുള്ളത്. ഒരു തലമുറ രണ്ട് തലമുറ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ രക്ഷകർത്താക്കൾക്ക് പ്രത്യേക ട്രെയിനിങ്ങിന്റെ ആവശ്യം. അതാണിപ്പോ ഈ മുതിർന്നു കഴിഞ്ഞാൽ കോളേജ് റാഗിങ് നടക്കും. ഇപ്പോ അവർ ഒരുപാട് വയലൻസ് ഉപയോഗിക്കും, ഒരുപാട് മറ്റുള്ള ചെറിയ കുട്ടികളെ ഉപദ്രവിക്കും. അതല്ല റാഗിങ് ഉപദ്രവിക്കാനുള്ളതല്ല, പരിയപ്പെടാനുള്ളതെന്നാണ് റാഗിങ് എന്ന് പറയുന്നത്. പക്ഷെ ഉപദ്രവമായിട്ട് മാറും. ഈ ഉപദ്രവത്തിന് വിധേയരായ കുട്ടികൾ എന്ത് ചെയ്യും, അടുത്ത് വരുന്ന കുട്ടികളോട് വീണ്ടും അതിൽ കൂടുതൽ കാണിക്കും. കാരണം നമ്മളോട് കണ്ടതൊക്കെ ചെയ്തു, അപ്പൊ അത് കൂടി കൂടി കൂടി വരും. മറിച്ചത് വളരെ വിദേശികളൊക്കെ ചെയ്യുന്ന പോലെ അവര് പരിചയപ്പെടൽ എന്നുള്ള രീതിയിൽ ചെറിയൊരു കളിയാക്കല്, പരിചയപ്പെടൽ അങ്ങനെയൊക്കെ ആയിട്ട് അവര് അവരൊരു ഉത്സവമായിട്ട് ആഘോഷമാക്കി മാറ്റിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ മാറി കഴിഞ്ഞാൽ പിന്നെ അതൊരു അതിന് വയലൻസ് ഒട്ടും ഇല്ലാതെ. അപ്പൊ അത് പിന്നെ അതുകൊണ്ടാണ് നിയമം മൂലം അത് നിരോധിക്കേണ്ടിയപ്പോൾ. അങ്ങനെ മാറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുപോലെ തന്നെ അമ്മായി അമ്മക്കും വീടുകളിൽ മരുമകളോട് വളരെ രൂക്ഷമായി അമ്മായി അമ്മ പെരുമാറുമ്പോൾ ആ മരുമകള് തന്റെ മരുമകളോട് എന്ത് ചെയ്യും, അതിനും രൂക്ഷമായി വയലൻസ്. അപ്പോ നമ്മൾ ഏത് വയലൻസിന്റെ സാഹചര്യമാണോ നേരിടുന്നത് അത് നമ്മൾ മറ്റുള്ളവരടുത്തും അതേ രീതി പ്രയോഗിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യനാണ്. അതുകൊണ്ട് അത് തുടങ്ങുന്ന ബാല്യകാലത്താണ്. അതൊന്ന്. മറ്റൊന്ന് പൊതുവെ ഇപ്പോൾ പല രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അദ്ദേഹമാണ് ഈ വിദ്യാഭ്യാസത്തിനും വരുമാനത്തിനും എന്നുവെച്ച തൊഴിലിനും അവസരമില്ലാത്തവരുടെ ഇടയിലും അക്രമം വാസന കൂടുതലാണ്. ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അത് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ശരിയായ വിദ്യാഭ്യാസം കിട്ടില്ലെങ്കിൽ അവർക്ക് തൊഴിൽ സാധ്യത കുറയും, വരുമാനം കുറയും. വരുമാനം കുറയുമ്പോൾ അവർ അക്രമവാസന വരും. അത് ഒന്ന് അക്രമവാസന എന്ന് പറയുന്ന മോഷണം പിടിച്ചു പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിയും പണത്തിന് വേണ്ടി. മറ്റൊന്ന് വരുന്നത് കുട്ടിക്കാലത്ത് ഈ ശരിയായ വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് തീവ്രവാദ പരിശീലനങ്ങൾ കിട്ടും, മത തീവ്രവാദം അങ്ങനെയുള്ള പരിശീലനങ്ങൾ കിട്ടും. അങ്ങനെയുള്ള പരിശീലനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വളർന്നു വരുമ്പോൾ ഇവർ തീവ്രവാദ ഗ്രൂപ്പുകളിൽ ചേരും. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് പണവും കിട്ടും. ഇവർ പിന്നെ സ്വയം മരിച്ചു പോലും ആൾക്കാരെ കൊല്ലാൻ പഠിക്കാതെ. അത് വിദ്യാഭ്യാസത്തിന്റെ തകരാറാണ്. അവർക്ക് വിദ്യാഭ്യാസം കിട്ടി, പക്ഷെ തീവ്രവാദം. അത് ഏത് മതത്തിലായാലും ശരി, വളരെ കുട്ടിക്കാലത്തെ കുട്ടികളെ മതം പഠിപ്പിക്കുന്നതിന് ഒരു അപകടമുണ്ട്. കാരണം മതപഠനത്തിനോടൊപ്പം തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവൻ തീവ്രവാദിയായി മാറും. വേണ്ടി വന്നാൽ നമുക്ക് കൊല്ലാം എന്നാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അത് അപകടമാണ്. പലപ്പോഴും മതങ്ങൾ അങ്ങനെ മതത്തെ തീവ്രവാദത്തിന് വേണ്ടി പഠിപ്പിക്കാറുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഹിംസ നടക്കുന്നത് തീവ്രവാദത്തിന്റെ പേരിലാണ്. അപ്പൊ വിദ്യാഭ്യാസങ്ങളിലുമായിരുന്നു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. അതാണ് ഗുരു പലമതസാരോ ഏകം എന്നെല്ലാം പറഞ്ഞത്. അവിടെ ഒരു തരത്തും മത തീവ്രവാദത്തെ ഗുരു അംഗീകരിക്കുന്നു. ഒരു തരം അത് ഹിംസയെ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയൊരു ഉപായമാണ്. പിന്നെ സാമുദായികമായ സംഘർഷം, ഈ ജാതീയമായ സമീപത്തും ഉണ്ടാകും. അവിടെയും എന്തുവരുന്നു, സമുദായ സ്പർദ്ധകളുണ്ടാകുന്നു. അത് ക്രമേണ സമുദായ കലഹങ്ങൾ വഴി ഇവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനും പരിഹാരം നിർദ്ദേശം എന്താണ്, മനുഷ്യരുടെ അങ്ങനെയുള്ള സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജാതിബോധം നടത്താൻ പറ്റും. ജാതിബോധമേ പാടില്ല. ഒന്ന് ഉണ്ടാകുന്നിടത്തുനിന്ന് എന്താണ് സമുദായ സ്പർദ്ധ നടത്തിക്കൊണ്ടുവരാൻ പാടില്ല, ഉദ്വേഷം നടത്തിക്കൊണ്ടുവരാൻ പാടില്ല. വന്നാൽ അത് പിന്നെ അക്രമത്തിലേക്ക് തിരിയും. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അക്രമത്തിലേക്ക്. അപ്പൊ മതം ജാതി ഇത് രണ്ടും അക്രമത്തിന് കാരണമാണ്. പുതിയ സാഹചര്യം വരുമ്പോൾ പുതിയ രീതിയിൽ അക്രമങ്ങളുണ്ടാകും. പഴയ കാലത്ത് എന്ന് വെച്ചാൽ ഇതിനെല്ലാം അങ്ങനെ ചൂഷണം ാണ് ഉപയോഗിച്ചത്. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് എല്ലാ ജാതികളും സംഘടിതമാണ്, എല്ലാവർക്കും ശക്തിയുണ്ട്. ഒരു പരസ്പരം ആരും ആരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല. വലുതാണ് മേളിലാണെന്ന് അംഗീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ശക്തിയുണ്ട്. അതുപോലെ സംഘർഷത്തിലേക്ക് വന്നാൽ എല്ലാവരും സംഘർഷത്തിന് തയ്യാറാണ്. മതങ്ങളെപ്പോലെ തന്നെ ജാതികൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ ജാതി ഒന്നായിരിക്കുന്ന മനുഷ്യൻ. മതം പലതായിരുന്നാലും ജാതി ഒന്നായിരിക്കുമെന്ന് പറഞ്ഞത്. കാരണം അത് ഇനിയുള്ള കാലത്ത് അതും സംഘർഷത്തിന് കാരണമാകും. അപ്പൊ അതിനിന്നത്തെ പ്രായോഗികമായ പരിഹാരങ്ങളെന്ന് പറഞ്ഞുള്ളത് എന്താണ്, ജനങ്ങള് ജാതീയമായി വേർതിരിഞ്ഞിരിക്കാതെ ഈ ജാതികളെന്നെ ഇടകലരു കലർന്ന് ജീവിക്കും. അതും പറയുന്നുണ്ട്. ഈ ജാതികളെ കുറിച്ചും മതങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തിയവർ പറയുന്നുണ്ട്. ഈ വിഭിന്ന മതത്തിൽപ്പെട്ട ആൾക്കാരും ഇടകലർന്ന് ജീവിക്കുകയാണെങ്കിൽ അവർ കലഹം കുറവായി. ജാതികൾ ഇടകലർന്ന് ജീവിച്ചാലും കലഹം കുറവായി. ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഒരു പിന്നെയിൽ തന്നെ ഇടകലർന്ന് ജീവിച്ച അവിടെ സംഘർഷം കുറവാണ്. അസിയവര് ഓരോ പോക്കറ്റുകളിലായിട്ട് മാറി മാറിയാണ് ജീവിക്കേണ്ടത്. പരസ്പരം ഇടകലരാതെ ജീവിച്ചു കഴിഞ്ഞു സംഘർഷം കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ എന്തെന്ന് വെച്ചാൽ വളർന്നു വരുന്ന കുട്ടികൾക്കും പരസ്പരം ഇടകലരാ അവസരം കിട്ടും. അവരെപ്പോഴും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കും അവൻ നിന്നതാണ്. അവനുമായിട്ട് സഹകരിക്കരുത്, അവൻ വേറെയാണ്, അവൻ മോശമാണ്, ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും പരസ്പരം ചൂണ്ടിക്കാണിച്ച് വളർത്തും. അങ്ങനെ വളർന്നുവരുമ്പോൾ എന്തോരും ഈ ഗ്രൂപ്പുകളിൽ ഏത് സമയം ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട്. മനുഷ്യരെ ഇടകലകളിൽ ജീവിക്കുന്നതാണ്. പഴയകാലത്ത് ഈ ഗോത്രങ്ങൾ ഒരിക്കലും ചേരാതെ കലരാതെ ഇങ്ങനെ വേറെ വേറെ വേറെ ജീവിച്ചിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ കലഹങ്ങളാണ് ഇരിക്കുന്നത്. ഗോത്രങ്ങൾ തമ്മിലടിക്കും. ആ ഗോത്രങ്ങളാണ് പുൽക്കാലത്ത് വ്യാധിയായിട്ടൊക്കെ മാറിയത്. ഇപ്പൊ മനുഷ്യനെ ഇടകലരുക എന്നുള്ളതാണ്. ഈ മനുഷ്യൻ ഇടകലരുക എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ജാതി മതം ഇതെന്ന് നോക്കാതെ എല്ലാവരും പരസ്പരം വിവാഹം കഴിച്ചു ആണ് അതിന്റെ ഏറ്റവും നല്ല വഴി. അങ്ങനെ പരസ്പരം വിവാഹം കഴിച്ച് ജീവിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. ഓരോരുത്തരും മതം നോക്കി ജാതി നോക്കി പോയി വിവാഹം കഴിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുക. ഇന്നിപ്പോ ഈ അറേഞ്ച്ഡ് മാര്യേജ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരാള് വിവാഹം ആലോചിച്ചു പോകുന്നത് ഇന്നിപ്പോ എന്തൊക്കെ ആദർശങ്ങൾ പറയുന്ന ഒരാളും ശരി, ഈ ആലോചന എന്ന് പറയുന്ന നടത്തുന്നത് സ്വന്തം ജാതിയിലും സ്വന്തം മതത്തിലേ പോകും, എല്ലാവരെയും പോകും. എത്ര പുരോഗമനം പറയുന്നവനായാലും ശരി, ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കര പുരോഗമനവാദികളാണ്. ഇവിടെയൊക്കെ നേതാക്കന്മാർ നോക്കി, അവരെല്ലാം നേതാക്കന്മാരും വിവാഹം ആലോചിച്ച് നടത്തുകയാണെങ്കിൽ അവർ ജാതിയിൽ നിന്ന് നടക്കും, അല്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ അവർ എന്താണ് അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കില്ല. അതിന് അവർക്ക് ഉത്തരവാദിത്വമില്ല. അത് കുട്ടികൾ തിരഞ്ഞെടുക്കുന്നതാണ്, അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ തിരഞ്ഞെടുത്ത് നടത്തും. പക്ഷെ ഏത് വലിയ വിപ്ലവകാരിയുടെ വീട്ടിൽ നോക്കിയാലും ശരി, അവർ വിവാഹം ആലോചിച്ച് നടത്തുകയാണെങ്കിൽ അവർ വിവാഹാലോചന സ്വന്തം ജാതിയിൽ നിന്നേ നടക്കും. അത് ഈ ഒരു ജാതിയിൽ നിന്ന് ഇങ്ങനെ പ്രസവിച്ചുകൊണ്ട് നടക്കുന്നവരുടെ എല്ലാം പിടിച്ചെന്ന് നിങ്ങൾ പരിശോധിച്ചറിയും. ഈ ഒരു ജാതി എന്ന് പറയുന്നവരെന്തുകൊണ്ട് വേറെ ജാതി ഇപ്പോൾ വിവാഹാലോചന നടത്തുന്നില്ല, എന്തുകൊണ്ട് നടത്തുന്നില്ല? അത് പോകത്തില്ല. ആലോചിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? സ്വന്തം ജാതിയിൽ മാത്രമേ ആലോചിക്കത്തുള്ളൂ. ഇത് മനമാറ്റമാണ്. ലവ് മാരേജ് അല്ല, അത് അങ്ങനെ നടന്നോട്ടെ, അവർ വഴിക്ക് നടക്കും. അതിന് രക്ഷാകർത്താക്കൾക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല. എന്നിപ്പോ ആണും പെണ്ണും തീരുമാനിക്കുന്നു, അവർ പോകാൻ കഴിക്കുന്നു. അതുപോലെ അറേഞ്ച്ഡ് മാരേജിൽ എന്ത് വേണം? ഇവര് ആലോചിക്കണം, മറ്റ് സ്ഥലത്ത് പോയി എങ്ങനെയാണ് സ്വന്തം ജാതിയിൽ പോയി വിവാഹാലോചന നടത്തുന്ന, അതുപോലെ ആൺ വീട്ടുകാരും പെണ്ണു വീട്ടുകാരും മറ്റ് ജാതികളിൽ പോയി വിവാഹാലോചന നടത്തണം. അങ്ങനെ നടത്തി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാ ജാതികൾ അങ്ങനെ എന്തത്? പക്ഷെ ഇത് ആരെങ്കിലും തയ്യാറാവുന്നില്ല. ഈ സമുദായ നേതാക്കന്മാരോ ഒരിക്കലും തയ്യാറാവുന്നു. എന്നിട്ട് പ്രസംഗിപ്പോ എന്താ പറയുന്നു? ഒരു ജാതി, ഞങ്ങൾക്ക് ഒരു ജാതി പ്രവൃത്തിയിൽ എന്താ കാണാം? പിന്നെ മക്കള് പോയി ഇങ്ങനെ ലവ് മാരേജ് ആണെങ്കിൽ ഇവര് സമ്മതിക്കും, ശരിയെന്ന് പറയും. കാരണം എന്തുകൊണ്ട്? സമ്മതിച്ചില്ലെങ്കിൽ അവർ നടത്തും. അവര് പറയുകയാണ് എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കണം. പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണി നോക്കിയാൽ ഞങ്ങൾ വിവാഹം നടത്തുമെന്ന് എന്ന് പറയും. അപ്പൊ പിന്നെ അത് ഒന്നും തടയാമൊന്നുമില്ലല്ലോ, അത് പുരോഗമനമാണ്. മനുഷ്യർ കൂടിക്കലരുക എന്നുള്ളതാണ്. ജാതി മതം ഇങ്ങനെയൊന്നും നോക്കാതെ കൂടിക്കലരുക, വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഇപ്പോ ജാതിയുടെ കാര്യം ശരി, മതത്തിന്റെ കാര്യം വരുമ്പോൾ അവർ ഹിന്ദു മുസ്ലിമിന് വിവാഹം കഴിക്കുന്നു, മുസ്ലിം ഹിന്ദുക്കളെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ പ്രശ്നം ആര് ഏത് മതത്തിൽ ചേരും എന്നുള്ളതാണ്. ആണും പെണ്ണും ഉണ്ടായത് ഹിന്ദു മുസ്ലിമിന്റെ മതത്തിൽ ചേരും, മുസ്ലിം ഹിന്ദുവിന്റെ മതത്തിൽ ചേരും. അവര് കൂടിക്കലരണ്ടേ? അപ്പൊ ഈ മതം നോക്കാതെയാണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ അവര് ആർക്കും വേറെ മതത്തിൽ ചേരാനുള്ള യാതൊരു ബാധ്യതയും ഒന്നുകിൽ അവരവര് അവരവരുടെ മതത്തിൽ കഴിയുക അല്ലെങ്കിൽ ഒരു മതവും ഇല്ലാതെ ജീവിക്കുക. കുട്ടികൾക്ക് അവര് ഒന്ന് കുട്ടികളെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തില് അവർക്ക് സ്വയം തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ മാതാപിതാക്കൾ തീരുമാനിക്കണം, യോജിച്ച് കുട്ടികളെ ഏത് രീതിയിൽ കൊണ്ടുവരണം. അവർക്ക് കുട്ടികളെ മതമില്ലാതെ കൊണ്ടുവരാം, നടത്തി കൊണ്ടുവരാം. അല്ലെങ്കിൽ കുട്ടി മുതിർന്നു വരുമ്പോൾ അവൻ അവന്റെ മതം തീരുമാനിക്കട്ടെ, അതുവരെ മാതാപിതാക്കൾ തീരുമാനിക്കട്ടെ. അവൻ മുതിർന്നു വരുമ്പോൾ അവനറിയാമല്ലോ എന്റെ അച്ഛൻ ഹിന്ദുവാണ് അമ്മ മുസ്ലിമാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. അവർ സ്വയം തീരുമാനിക്കും. കാരണം വേണമെങ്കിൽ രണ്ടു മതം ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. അതിനൊന്നും നിർബന്ധം ഒരിക്കലും പാടില്ല. കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മതങ്ങളൊക്കെ നശിക്കും. കാരണം ഈ വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കും, ഇപ്പോ അച്ഛൻ ഹിന്ദു അമ്മ മുസ്ലിം, ഇതുകൊണ്ടൊന്നും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല, പിന്നെ നമുക്കെന്തിനാ ഇതല്ല. ചിലപ്പോൾ അവർ രണ്ടുപേരോടും ചേർന്നേക്കും, ചിലപ്പോൾ രണ്ടുപേരും ഉപേക്ഷിക്കും. ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇത് കലരുക എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ചില മുസ്ലിങ്ങളും വിവാഹം കഴിച്ച് അവരുമായിട്ട് തീവ്രവാദത്തിൽ പോയി എന്നുള്ളതാണ് ഈ പറയുന്നത്. അങ്ങനെ ചില സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ, മൂന്നോ നാലോ സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രശ്നം വിവാഹത്തിന്റെ പ്രശ്നമല്ല, തീവ്രവാദത്തിന്റെ പ്രശ്നമാണ്. തീവ്രവാദത്തിന് താല്പര്യമുള്ളവരാവഴിക്ക് തിരിയും, അതിന്റെ പ്രശ്നം. അവിടെ ചെറുക്കേണ്ടത് എന്താണ്? വിവാഹത്തേല ചെറുക്കേണ്ടത് തീവ്രവാദത്തെ. അതിന്റെ പേരിൽ ഹിന്ദുവും മുസ്ലിം സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതിന് എല്ലാം ലവ് ജിഹാദാണെന്ന് വിളിക്കുകയും അതിനെതിരായി പ്രചാരണം നടത്തുകയും ചെയ്യുന്ന തെറ്റായ കാര്യമാണ്. അവിടെ പ്രചാരണം നടത്തേണ്ടതിനെതിരായിട്ടാണ്, വിവാഹത്തിനെതിരായിട്ടല്ല, പിന്നെ തീവ്രവാദത്തിനെതിരായിട്ടാണ്. അവിടെ തീവ്രവാദം സംഭവിച്ചെങ്കിൽ അത് തെറ്റാണ്. എന്നുവെച്ചാൽ അവിടെ സംഭവിച്ച മത തീവ്രവാദമാണ്, വിവാഹത്തിലല്ല പ്രശ്നമാണ്, മത തീവ്രവാദത്തിലാണ്. അപ്പൊ തീവ്രവാദമായ ചിന്താഗതിയുള്ള ഒരാള് ഒരു പെണ്ണിന്റെ വിവാഹം കഴിച്ച് അവിടെയും തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഹിന്ദു മുസ്ലിമിനെ വിവാഹം കഴിച്ചോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അതിന് തീവ്രവാദത്തെ നമ്മൾ തീവ്രവാദമായിട്ട് തന്നെ കാണണം, മനുഷ്യബന്ധങ്ങളെ മനുഷ്യബന്ധമായിട്ടും കാണണം. അപ്പൊ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നതിന് വലിയ ഈ പ്രചാരണം കൊടുത്തിട്ട് കൊടുക്കുന്നത് ഈ ഹിന്ദു മുസ്ലിം വിവാഹത്തെ തടയാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദു മുസ്ലിം വിവാഹത്തെ തടയുന്നത് മത യാഥാസ്ഥികന്മാരാണ്. മതത്തിന് വളരെ യാഥാസ്ഥിക ബോധമുള്ളവരാണ് ഇപ്പൊ തടയുന്നത്. ഇപ്പോൾ ഇസ്ലാം മതം അനുസരിച്ച് മറ്റൊരു മതത്തിലുള്ള ഒരാളെ അവർ വിവാഹം കഴിക്കാൻ പാടില്ലെന്നാണ് പൊതുവെ അവരുടെ ഒരു ധാരണ. അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമായി മാറണം, മാറിയ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. മാറിയില്ലെങ്കിൽ അതിനെ അവർ അംഗീകരിക്കട്ടെ. ഇന്നത്തെ ആധുനിക ലോകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കുന്നു, അവർ മാറുന്നില്ല. അവർക്ക് ഒരുപക്ഷെ അവർ അവരവരുടെ മതത്തിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു മതത്തോളം താല്പര്യം ഇല്ലാതെ ജീവിക്കുന്നു. ഇതിലേതും ആവാം, പക്ഷെ അവിടെ ഈ മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന അകൽച്ച കുറഞ്ഞു വരികയാണ്. എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വിവാഹം കഴിച്ച് ജീവിക്കുന്നു, മുസ്ലിങ്ങളും എന്താണ്. ഞാനൊരു മുസ്ലിം ഹിന്ദു വിവാഹത്തിന് മധ്യസ്ഥ വഹിച്ചത്. പക്ഷെ അവിടെ പ്രശ്നം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പയ്യൻ ഈ വിവാഹത്തിന് വേണ്ടി ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ പെണ്ണ് ഈ പയ്യനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഹിന്ദു മതം സ്വീകരിക്കാനും തയ്യാറാണ്. രണ്ടുപേരും തയ്യാറാണ്. ഇപ്പോ പയ്യൻ തയ്യാറാണ്, പക്ഷെ പ്രശ്നം രണ്ടിടത്ത് വന്നു. രണ്ടുപേരുടെ വീട്ടുകാർക്ക് സമ്മതമില്ല, കാരണം ഹിന്ദു മുസ്ലിം അവർക്ക് യോജിക്കാൻ പറ്റും. അവര് ജമാഅത്തെ ഇസ്ലാമികളൊക്കെയുള്ള ആൾക്കാരാണ്. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനത്തിന് വിടുന്നു, നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിത് ഈ അഭിപ്രായം പറയത്തില്ല. എന്തായാലും വിവാഹം നടക്കണം. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഞാൻ ഹിന്ദു മതം സ്വീകരിക്കും, എനിക്ക് ഇസ്ലാം മതം വേണ്ട. പെണ്ണ് പറഞ്ഞു, അതിനെന്തെങ്കിലും വഴിയുണ്ടോ? അതാണ് ചോദിച്ചത്. അപ്പൊ പയ്യൻ പറഞ്ഞ്, എനിക്ക് ഹിന്ദു മതത്തോടെ വിരോധമൊന്നുമില്ല, പക്ഷെ എവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കും. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഹിന്ദു ആയാലും ഇസ്ലാം ആയാലും കുഴപ്പമില്ല. പെണ്ണിനെ സംബന്ധിച്ച് ഇസ്ലാം മതം ഇഷ്ടമില്ല, പയ്യനെ ഹിന്ദു മതത്തോടെ ഇഷ്ടപ്പെടുന്നില്ല, അവൾക്ക് വേണ്ടി ഇസ്ലാം മതം സ്വീകരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ധാരണയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക എന്താണ്. അത് രണ്ടുകൊണ്ട് ആലോചിച്ചിട്ട് പെണ്ണ് പറഞ്ഞ് ഞാൻ ഹിന്ദു മതം സ്വീകരിക്കാൻ പോകും. അതുകൂടെ ഇഷ്ടമാണ്, അവർ ഹിന്ദു മതം സ്വീകരിച്ചു. ഹിന്ദു ആചാരപ്രകാരം, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്തി, ഹിന്ദു ആചാരപ്രകാരം ജീവിച്ചു. അത് കഴിഞ്ഞ് അവള് എന്ത് ചെയ്തു, ഇവിടെ അങ്ങനെയൊക്കെ ജീവിച്ചു. പയ്യന്റെ വീട്ടുകാർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു, എന്നാലും അവർ ഒപ്പമുണ്ട് ജീവിച്ചു. അവർ പിന്നെ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ജീവിക്കുന്ന എന്നോട് പറഞ്ഞു, ഇവിടെ ഇപ്പൊ മുസ്ലിമായി ജീവിക്കുന്ന ആൾക്കുള്ളതല്ല, ഇവിടെ അങ്ങനെ ജീവിക്കുക, എന്റെ കുഴപ്പം. ഇപ്പൊ പെണ്ണ് അവിടെ ചെന്നപ്പോ എന്തായി, മുസ്ലിമായി, മുസ്ലിമായിട്ട് ജീവിക്കുന്നു അവിടെ. കാരണം ഗൾഫിൽ ചെന്നപ്പോ അതാണ് കൂടുതൽ അവരുടെ ഇതിന് സൗകര്യം. അപ്പൊ അത് ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് ഹിന്ദു ആവും ആ പെണ്ണ്, ഗൾഫിൽ നിൽക്കുന്നത് എന്താവും മുസ്ലിം ആവും. ഒരു പ്രശ്നമില്ല, അവിടെയും ഇല്ല പ്രശ്നം കൂടിയില്ല. വസ്ത്രധാരണത്തിൽ ഇവിടെ വരുമ്പം എന്താണ് സിന്ദൂരമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മറ്റേതൊക്കെ ഉണ്ടല്ലോ, ഈ ജാബൊക്കെ ഇട്ട് മുസ്ലിമായിട്ട് ഇരിക്കും. അപ്പോ ഇവിടെ വരുമ്പോ ഹിന്ദു പേരാണ്, അവിടെ പോകുമ്പോൾ സർട്ടിഫിക്കറ്റിലുള്ള ഒറിജിനൽ പേരാണ്. അങ്ങനെ പ്രശ്നം. ഇപ്പോ സംഗതി എന്താണ്, ഇവർ കലരുക എന്നുള്ളത്, മനുഷ്യർ പരസ്പരം കലരും. വാസ്തവത്തിൽ നമ്മൾ ഇവിടെയൊക്കെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഹിന്ദു മുസ്ലിമോ ഒക്കെ തമ്മിൽ വിവാഹം കഴിക്കാനും ക്രിസ്ത്യാനിയും, ഇവിടെ ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിൽ വിവാഹം നടത്താറുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കും. കുട്ടികൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചാൽ പോലെ, ഇപ്പൊ അങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ, ഏത് വിവാഹം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഈ പ്രശ്നം. അല്ല, ഇവിടുത്തെ ഈ ഇതിനൊന്നും യാതൊരു വിലയില്ല. അത് തന്നെ, അതിന് വിലയില്ലാത്ത സംഗതിയാണ്. ഇവിടുന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, യൂണിയന്റെ സർട്ടിഫിക്കറ്റ് യാതൊരു വിലയില്ല. അവർക്ക് സ്പെഷ്യൽ ആ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്താം. പിന്നെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചടങ്ങ് നടത്താം എന്നുള്ളത്. ഇപ്പൊ രണ്ട് ജാതിയിലുള്ളവരാണെങ്കിൽ അതിന് വിലയില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. അത് തന്നെ, അതിനൊന്നും വിലയില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്തി കഴിഞ്ഞാൽ അതിനേ വിലയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞു കൊടുക്കാം, അതുകൊണ്ട് കാര്യമൊന്നും സ്വീകരിക്കുന്നില്ല. അതായത് രണ്ട് ജാതിയിലോ മതത്തിലോ പെട്ടവരാണെങ്കിൽ അതിനാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. അത് പ്രകാരം അവർ വിവാഹം നടത്താം. ഇവിടെ വരുമ്പോ എന്താണ്? പിന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇത് ഏതെങ്കിലും കൊണ്ടുവരും തട്ടിക്കൊണ്ട് വരുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരും. അതിന്റെ ഇടയ്ക്ക് ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ വരും. അല്ലെങ്കിൽ വിവാഹം കഴിച്ചവർ രണ്ടാമത് വീണ്ടും വിവാഹം കഴിക്കുകയാണ്, അത് പാടില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതൊക്കെ ചോദിച്ചെന്ന് വരും. വിവാഹം കഴിച്ചവനാ വിവാഹം ഒഴിയാതെ വേറെ വിവാഹം കഴിക്കാൻ പാടില്ല. ചില ബിരുദന്മാരെന്ത് ചെയ്യും? ഒന്ന് ഒരിടത്ത് കാണും, ഒന്ന് വേറെടുത്ത് കാണും. അപ്പൊ ഇത് മറച്ചു വെച്ചിട്ട് അപ്പൊ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പൊ വിവാഹം കഴിഞ്ഞവന്റെ വിവാഹബന്ധം ഏർപ്പെടുത്താതെയും നടത്തി കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമ വിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല, അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കോടതി ഉണ്ടല്ലോ, അത് ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് എന്താണ് സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്തിട്ട് അതിനെ വലുതാക്കി കാണിച്ച് അതുകൊണ്ടൊരു മുസ്ലിം ഹിന്ദുവിനെ വിവാഹം കഴിച്ചാൽ ലവ് ജിഹാദാണ് എന്നൊക്കെ പറയുന്നത് കാര്യമാണ്. പിന്നെ വിവാഹം നടത്തിയാൽ നിങ്ങൾക്കും വിവാഹവും വിവാഹമോചനവും ധാരാളം നടക്കുന്നുണ്ട്. അതിപ്പോ സ്വന്തം ജാതിയിൽ നിന്നോ സ്വന്തം മതത്തിൽ നിന്നും നടത്തിയാലും, ഇനി അറേഞ്ച്ഡ് നടത്തിയാലും, അല്ല ലവ് മാരേജ് ആയാലും, എന്തായാലും വിവാഹമോചനം ധാരാളം നടക്കുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ഒരു കണക്ക് വന്നു പറയുന്നത് 2030 ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇന്നത്തെ ഈ വിവാഹമോചനം 60% വരെ കൂടുന്നതാണ്. അപ്പൊ അതിന് അത് കൂടി കൂടി വരും. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പുരുഷനും സ്ത്രീക്കും ഒരു ബാധ്യതയാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, വിവാഹ കുടുംബം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇന്നങ്ങനെ ആരും ജീവിക്കില്ല, കാരണം എല്ലാവരും സ്വന്തം കാര്യം നിൽക്കുന്നുണ്ട്, സ്വന്തമായി വരുമാനമുള്ളതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ അവരൊക്കെ ജീവിക്കും. അത്ര പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സംഘർഷത്തിലൂടെ ജീവിക്കാനൊന്നും ആരും തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അതൊരു മോശം കാര്യമല്ല. യോജിച്ചു പോകാൻ കഴിയുന്നത് പിരിഞ്ഞ് ജീവിക്കുന്നു. ഏതാണോ മനുഷ്യന് കൂടുതൽ സമാധാനം കൊടുക്കുന്ന അതാണ് നല്ലത്. യോജിച്ച് ജീവിക്കുമ്പോൾ സംഘർഷമാണെങ്കിലും അടിയും പിടിയും മുഴക്കമാണെങ്കിലും എന്താ ചെയ്യുന്നത്? പിരിഞ്ഞ് ജീവിക്കുന്നതിന് എന്താ തെറ്റ്? അങ്ങനെയാണ് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മതം മാറിയോ ജാതി മാറിയോ വിവാഹം കഴിച്ചു, പിന്നെ അത് ഡിവോഴ്സായി, അതുകൊണ്ടത് മോശമാണെന്ന് പറയുന്ന അർത്ഥമാണ്. അറേഞ്ചും മാരേഞ്ചും ധാരാളം പണ്ടത് വളരെ കുറവായിരുന്നു. കൂടി കൂടി കൂടി കൂടി അതൊന്നും ഈ മനുഷ്യർക്ക് ജാതി നോക്കാതെ മതം നോക്കാതെ വിവാഹം കഴിക്കുന്നതിന് ഇതൊന്നും ഒരു തടസ്സമേയാണ്. അടിസ്ഥാനപരമായി അവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നുള്ളത്. അതുകൊണ്ട് പറയുന്ന എന്താണ്, മനുഷ്യര് ഇടകലർന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഇടയിലുള്ള കലഹങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. ജാതീയമായും മതപരമായുള്ള കലഹങ്ങൾ അഹിംസ കുറഞ്ഞു വരും. അതുകൊണ്ട് പറയുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ എന്താണ്, മനുഷ്യർക്ക് ജാതി മതം ഇങ്ങനെയുള്ള വ്യത്യാസം കൂടാതെ ഇടകലർന്ന് ജീവിക്കുന്നതിനുള്ള അവസരങ്ങൾ, കൂട്ടം കൂട്ടമായി ആൾക്കാർ ജീവിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കലാപങ്ങളൊക്കെ പഴയ കാലത്ത് നമ്മൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നാലും അഗ്രഹാരങ്ങൾ, ബ്രാഹ്മണർ പ്രത്യേകം താമസിക്കുന്നു, അവിടെ വേറെ ആരെയും താമസിപ്പിക്കുന്നു. പിന്നെ ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന അവിടെ ഓരോ ജാതിക്കാർക്കും മേൽക്കോയ്മയുള്ള വേറെ വേറെ അവർ ഒരുമിച്ച് ജാതി ഓരോ ജാതികൾ പ്രത്യേകം താമസിക്കുക, അവർ സംഘടിക്കുക, ഒരു ശത്രുത മനോഭാവം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരുമിച്ച് നിന്ന് മറ്റവർ വരുമ്പോൾ ആക്രമിക്കാൻ എളുപ്പമാണ്. പഴയ ഗോത്രീയതയുടെ ബാക്കിയാണ് ഇതൊക്കെ കലഹങ്ങളെ ഉണ്ടാക്കും. അത് ആഫ്രിക്കയിലും മറ്റുമൊക്കെ പഠനം നടത്തിയെന്ന് പറയുന്ന ഇതാണ്. ഇവര് ഇങ്ങനെ ഈ അകന്ന് ജീവിക്കുന്നവർ തമ്മിലൊരു സംഘർഷം ഉണ്ടായോ വളരെ തീവ്രമാകുകയും ഒരുപാട് പേരും മരിക്കുന്നതിനും അവസരമുണ്ടാകും. അവിടെ ഇപ്പോഴും ഈ സംഘർഷം നടക്കുന്ന പണ്ടത്തെ പല ഗോത്രങ്ങൾ തമ്മിലാണ്. ഒരു പരിഹാരം എന്താണ്? ഇവരെ കൂട്ടിക്കലർത്തുക. പക്ഷെ അവരത് തയ്യാറാണ്. ഇത്രയൊക്കെ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ പോലും തയ്യാറാകുന്നത്. തയ്യാറാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം വിവാഹം കഴിക്കുക എന്നാണ്. അത് യൂറോപ്പിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. അവിടെയൊക്കെ ഇപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഇതില്ല. ഇപ്പൊ അമേരിക്കയിലൊക്കെ പോലും എന്താണ് വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിൽ തന്നെ ധാരാളം വിവാഹങ്ങളുണ്ട്. ഇപ്പൊ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ കൂടിക്കലരാൻ അനുവദിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് സംഭവിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലെ ചേരികൾ. ചേരികളെന്ന് പറഞ്ഞാൽ അവിടെ പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞവരും സാമ്പത്തികം കുറഞ്ഞവരും സമൂഹത്തിൽ ബഹിഷ്കരിക്കപ്പെട്ടവരായ ആൾക്കാർ തിങ്ങി നിറഞ്ഞ ഒരു ഭാഗത്ത് ജീവിക്കുകയാണ്. ഇതും വലിയ അപകടമാണ്. അങ്ങനെ കോളനികൾ ഉണ്ടാക്കുക, ചേരികൾ ഉണ്ടാക്കുക, അത് പാടില്ല. ഇവരെന്ത് ചെയ്യണം? ഇടകലർത്തി അവർ ജീവിക്കണം. ഇപ്പോൾ ഈ സിറ്റികളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ കാശുകാർ താമസിക്കുന്ന പ്രത്യേക ഏരിയ ഉണ്ട്, ഹൗസിംഗ് കോളനികളുണ്ട്. അപ്പൊ ആ ഒരു ഹൗസിംഗ് കോളനി എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റാറ്റസ് ഉള്ളവരെന്നു. സ്റ്റാറ്റസ് ഉള്ളവർക്ക് അവിടെ അവിടെയൊക്കെ വസ്തുക്കൾ വലിയ വിലയായിരിക്കും, ഫ്ളാറ്റുകൾക്ക് വലിയ വിലയായിരിക്കും. പൈസ കുറഞ്ഞവന് അവന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒന്ന് താമസിക്കാൻ പോകും. ഒരു കുടിലൊന്നും അവിടെ നിന്ന് കാണാൻ പാടില്ല. ആ രീതിയിലാണ് ആ ഹൗസിംഗ് കോളനിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ വലിയ സ്റ്റാറ്റസ് ഉള്ളവർ താമസം. നമ്മുടെ തിരുവനന്തപുരത്ത് പോലും അവിടെയൊക്കെ താമസിക്കുന്നവർ വളരെ അഭിമാനത്തോടുണ്ട്. ഞാൻ ഇന്ന ഏരിയയിലാണ്, അവിടെ എന്താണ് നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാർ താമസിക്കുന്നത്. അപ്പൊ ഇത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകമായി താമസിക്കുന്നു. കോളനികൾ, ചേരികൾ അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് രൂപപ്പെട്ടു വരും. അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മോശമായിരിക്കും, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മോശമായിരിക്കും, തൊഴിലവസരം മോശമായിരിക്കും, സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും, സാമൂഹികമായ അവഗണന, അടിച്ചമർത്തൽ നേരിടുന്ന വിഭാഗങ്ങളായിരിക്കും. ഇവിടെ വരുന്ന കുട്ടികൾ എന്ത് ചെയ്യും? ഒരു സ്വാഭാവികമായിട്ടും ഇതെല്ലാ പ്രശ്നങ്ങളും കൊണ്ട് അവരുടെ അക്രമവാസന കൂടി വരും. രക്ഷകർത്താക്കളിൽ നിന്ന് പോലും അവർക്ക് വേണ്ടത്ര കെയർ കിട്ടത്തില്ല. കാരണം അവരൊക്കെ ഇങ്ങനെ അവരെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. അവർക്ക് കുട്ടികളെ അങ്ങനെ നോക്കാനൊന്നും പറ്റത്തില്ല. ശരിക്കും വേണ്ട എന്നാണ് ഈ കോളനികൾ, ചേരികളിലെ എല്ലാമുള്ള ആൾക്കാരെ മറ്റവരുടെ ഇടയ്ക്ക് കൊണ്ടുപോയി അവിടെ താമസിക്കും. ഒരു വലിയ ധനവാന്റെ അടുത്ത് തന്നെ ഒരു പാവപ്പെട്ടവരെയും താമസിപ്പിക്കും. അപ്പൊ ഈ കുട്ടികൾ തമ്മിൽ ഇടപഴകുന്നതിനുള്ളൊരവസ്ഥ ക്രമേണ ഉണ്ടാവും, ആദ്യം ഉണ്ടാകത്തില്ല. അപ്പൊ ഈ വളർന്നു വരുന്നതിന് മറ്റവന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ പറ്റും. ഇവനെന്താണ്? മറ്റവനുമായിട്ടും ഇടപഴകാൻ പറ്റും. അപ്പൊ ഇവന്റെ മനസ്സിൽ പരസ്പരം സഹായിക്കാനുള്ള മനോഭാവം കുട്ടികൾക്കുണ്ടാവും. രണ്ടു കൂട്ടർക്കും അത് പ്രയോജനം ചെയ്യും. കുട്ടികളുടെ പ്രയോജനം, കുട്ടികളുടെ മനസ്സിൽ ഉദാരത, സഹവർത്തിത്വം, ഇങ്ങനെയൊക്കെയുള്ള ആ വിചാരങ്ങൾ വരും. ഈ ഗ്രാമങ്ങളിലൊക്കെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു വേർതിരിവില്ലായിരുന്നു. കാരണം വലിയ പണക്കാരന്റെ അടുത്ത് പാവപ്പെട്ടവന്റെ വീടുകളാണ്. അപ്പൊ കുട്ടികളുടെ രീതി നോക്കുമ്പോൾ അവർ സാമ്പത്തികമൊന്നും നോക്കിയിട്ടില്ല. അവരെല്ലാവരും ഇടകടന്നും ജീവിക്കും. പക്ഷെ ഈ നഗരവൽക്കരണം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടിയത്. കാരണം നഗരങ്ങളിൽ തൊഴിൽ ചെയ്യാണ് വേണം. അപ്പോൾ അത് തൊഴിലിടങ്ങളാണ് നഗരം എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിൽ ചെയ്യാണ് വേണം. പക്ഷെ ഈ ആൾക്കാർ ഈ നാഗരികരുടെ ഇടയിൽ താമസിക്കാനും പാടില്ല. അവർ മാറി താമസിക്കും. കാരണം അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? അവർ മദ്യപാനികളാണ്, മോഷണം നടത്തുന്നവരാണ്, അവരിങ്ങനെ ഈ സാഹചര്യങ്ങളെ കൊണ്ട് തള്ളിവിട്ടത് കൊണ്ടാണ് അവരങ്ങനെ ആകുന്നത്, അവരങ്ങനെ ആക്കി തീർക്കുകയാണ്. അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനുണ്ട്. അപ്പോ ഈ പുതിയ വീട്ടിലെ കുട്ടികൾക്ക് ഇവരെങ്ങനെയാണ് അധ്വാനിച്ച് ജീവിക്കുന്നതെന്ന് ആ കുട്ടികൾക്കും പഠിക്കണം. കഷ്ടപ്പാടുകൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അവസരമുണ്ടാകും. അതും അവർക്ക് ഗുണം ചെയ്യും. ഈ കുട്ടികൾക്കാണെങ്കിലോ അവനെ പോലെ നമുക്ക് ഉയർന്നു വരണം എന്നവനും തോന്നും. അപ്പോ അവനെന്തുണ്ട്? വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്. അപ്പൊ ഈ കുടലിൽ കഴിയുന്നവനും ചിന്തിക്കുന്നത് എന്തായിരിക്കും? അവനെ പോലെ എനിക്ക് വിദ്യാഭ്യാസം നേടണം, സമ്പത്തുണ്ടാവണം. അവൻ കുട്ടിക്കാലത്ത് തന്നെ പരിശ്രമശാലിയാണ്. അങ്ങനെയാണ് അവരുടെ ഇടയിൽ ഒരു സമത്വം ക്രമേണ ഉണ്ടായി വരുന്നത്, കണ്ടു വളരുന്നതാണ്. ഗ്രാമങ്ങളൊക്കെ അങ്ങനെയാണ്. പൊതുവെ പഴയകാലത്ത് പല ജമ്മിമാര് സമ്പത്തുള്ളവർ, ഭൂ ഉടമകൾ, ക്രമേണ ചെല്ലുമ്പോൾ അവർക്ക് നശിച്ച് നശിച്ച് വരുന്നതാണ്. അവരുടെ അടിയാന്മാര് അവരെയൊക്കെ വീട്ടിൽ എന്താണ്, അവർ വളർന്നു വളർന്നു വരുന്നതാണ്. എന്തുകൊണ്ട്? അവിടെയുള്ള കുട്ടികളത് കണ്ടുപഠിക്കുകയാണ്. അവരപ്പോ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അങ്ങനെയാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് അവസരങ്ങൾ കുറവായിരിക്കും, പക്ഷെ അവർ ഉള്ള അവസരങ്ങളെ പാവപ്പെട്ടവർ കൂടുതൽ ഉപയോഗപ്പെടുത്തും. അത് സംഭവിക്കും. പരസ്പര സഹകരണമുണ്ടാകും. ഇത് കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു വഴിയാണ്. കോളനികളും ചേരികളും എല്ലാം ചേര് നിർമാർജ്ജനം എന്ന് പറയുന്നത്. ചേരിയിൽ അവർക്ക് വലിയ വീട് വെച്ചു കൊടുക്കാറ്, അവരെ മറ്റുള്ളവർക്ക് പുനരധിവാസം ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ഓരോ നിർദ്ദേശങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു ആത്യന്തികമായ എന്താണ്? വയലൻസ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ടുവരണമെന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ, വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഈ മാറ്റങ്ങൾ വരുത്തിയാൽ വയലൻസിന് ഒരുപാട് മാറ്റം വരും മനുഷ്യരുടെ ഇടയിൽ. പിന്നെ ഈ ചേരികളിൽ കോളനികളൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് പൊതുവായി പലപ്പോഴും അവസരങ്ങളില്ലാത്തതുകൊണ്ടും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടും ഈ കുട്ടികൾ തന്നെ വളർന്നു വരുമ്പോൾ ഈ മോശം പ്രവണതകളുള്ള കുട്ടികളുമായിട്ട് ചേർന്ന് വളരും. അപ്പോൾ നല്ല പ്രവണതകളുള്ള കുട്ടികളും വഴിതെറ്റിപ്പോകാൻ സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ ആരെങ്കിലും ഒരുത്തൻ ലഹരി ഉപയോഗിച്ചാൽ ബാക്കിയുള്ളവരും അതിന്റെ പിറകെ, ഒരുത്തൻ മോഷ്ടിക്കാൻ പോയാൽ ബാക്കിയുള്ളവരും അതിന്റെ പിറകെ പോകും. സാഹചര്യം കൂടാണ്. പക്ഷെ അവർ ഇടകടന്ന് ജീവിച്ചാലോ ആ പ്രശ്നം വരുന്നുണ്ട്. ഈ കാശുള്ളവന്റെ വീട്ടിലെ പിള്ളേർ ഈ ഇത്തരം ദുസ്വഭാവങ്ങളാണെന്ന് വെച്ചാൽ അവിടെയും കാണും. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ ചേരികളിലും കോളനികളിലും ഇത് കൂടുതലായി കാണുന്ന എന്തുകൊണ്ടെന്ന് പഠിക്കുമ്പോൾ പറയുന്നതാണ്. കാശുകാരന്റെ വീട്ടിൽ വളർന്നു കഴിഞ്ഞാൽ നല്ലവനായിരിക്കും. അവിടെയും പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേറെ വഴികളും പറയുന്നു, അതിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും. പക്ഷെ ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തുന്നുകൊണ്ട് വരുന്ന ദോഷങ്ങൾ അവർ ചിന്തിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അല്ലാതെ കാശുള്ളവന്റെ വീട്ടിൽ വരുന്ന വളരുന്നവരൊക്കെ നല്ലവരും ചേരി വളരുന്നവർക്ക് മോശവരും അർത്ഥത്തിലല്ല പറയുന്നത്. അങ്ങനെയാണ് ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ പഠിച്ചിട്ട് പറയുക. ഇവിടുത്തെ പ്രശ്നം എന്താണ്, എങ്ങനെയാ വയലൻസ് ഉള്ളതാണ്, അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ കൂട്ടുചേരൽ അത് വയലൻസിന് കാരണമായി തീരും. നെയ്ബറിങ് അയൽക്കൂട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അയൽക്കൂട്ടം നല്ലതായിരുന്നു കഴിഞ്ഞാൽ പൊതുവെ ആ മാറ്റം എല്ലാവരിലും വരും. അപ്പോൾ അയൽക്കൂട്ടങ്ങളെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. അതാണ് പ്രത്യേകിച്ചൊരു ചേരി ഉണ്ടാക്കാതിരിക്കുക. അയൽക്കൂട്ടങ്ങൾ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പണമൊക്കെ ഇല്ലാത്തവരെന്നോ വിദ്യാഭ്യാസമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നുള്ളതല്ല, അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ കുട്ടികൾ പഠിച്ചും അധ്വാനിച്ചും ഉയരാൻ ശ്രമിക്കുന്നവരാണ്. അതൊരു പരിഹാരമായിട്ട് വരുന്നു അയൽക്കൂട്ടങ്ങൾ നന്നാക്കി എടുക്കുക. പിന്നെ മോശം കൂട്ടുകെട്ടുകൾ, ആ മോശം കൂട്ടുകെട്ടുകൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ മോശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് മയക്കുമരുന്ന്, പിടിച്ചു പറി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ കുട്ടികൾ പെടാതിരിക്കുക. അങ്ങനെ ഗ്രൂപ്പുകളിൽ പെട്ട കുട്ടികളെ ഒറ്റപ്പെടുത്തുകയല്ല, അവരെ മാറ്റിയെടുക്കുന്നതിന് ഉള്ള പരിപാടികൾ ചെയ്യുക. പിന്നെ വേറെന്ന് പറയുന്നത് സാമൂഹികമായ അവഗണന സംഭവിക്കുക കുട്ടികൾ. അത് പണമുള്ളവന്റെ വീട്ടിലായാലും ശരി, പണമില്ലാത്തവന്റെ വീട്ടിലായാലും ശരി, വിദ്യാഭ്യാസമുള്ളവന്റെ വീട്ടിലായാലും ശരി, ഏതെങ്കിലും തരത്തിൽ സാമൂഹിക അവഗണന നേരിട്ട് കഴിഞ്ഞാൽ അവരിൽ അപ്രവാസനമുണ്ട്. അവന്റെ ആ ചുറ്റുപാടുകളിൽ അവനെ അവഗണിക്കുന്നു, അവനെ പരിഹസിക്കുന്നു, അവനെ ഒറ്റപ്പെടുത്തുന്നു, അവനെ കൂട്ടത്തി ചേർക്കാതെ വന്നു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ പ്രതികാര ബുദ്ധി വരും, വിദ്വേഷം വരും, അവൻ അക്രമിയായി മാറും. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പഠനങ്ങളും അതിന്റെ പല വശങ്ങളും ഓരോ വശത്തിന്റെയും പരിഹാര മാർഗങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനിത് പൊതുവായിട്ട് ചുരുക്കി പറഞ്ഞു പോയാണ്. പിന്നെ വേറെന്ന് പറയുന്നത് കുട്ടികളിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കും, ബാധ്യത എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്വ ബോധം. പഠിക്കുകയാണെങ്കിൽ ആ പഠിത്തത്തിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുക്കും, കളികളാണെങ്കിൽ അതിൽ മറ്റ് വർക്കുമാണ് അതിൽ, വീട്ടിൽ ഇടപെടുന്നതിലൊക്കെ അവരുടെ ഒരു ഉത്തരവാദിത്വ ബോധം വളർത്തിയെടുക്കും. അപ്പോൾ മുന്നോട്ട്, ജീവിതത്തിൽ മുന്നോട്ട് എല്ലാ തരത്തിലും ആവശ്യമാണ്. എന്നാലും ഇതൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയെടുത്താൽ മുതിർന്നു വരുമ്പോൾ അത് മുതിർന്നു വരില്ല, അതുണ്ടായിരിക്കും ഇല്ലെങ്കിൽ അതില്ലാതെ. ഒരു കാരണവശാലും ദാരിദ്ര്യം ഉള്ള വിഭാഗങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല, അത് വളരെ പ്രധാനമായി പറയുന്നത്. തമിഴ്നാട് തന്നെ ഉണ്ട് തിരുട്ട് ഗ്രാമം. ആ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ ജോലി എന്താണ്? മോഷണമാണ്. അതിങ്ങനെ തുടങ്ങി തുടങ്ങി തുടങ്ങി അവർ മോഷണം നടത്തി അവർക്ക് വലിയ കാശുകാരായി, മോഷണം നടത്തി കാശുകാരായി. പക്ഷെ അവിടെയുള്ള മുഴുവൻ പേരും ചെയ്യുന്നത് എന്താണ്? മോഷണം. എന്തുകൊണ്ടത് തുടങ്ങി? കാരണം അവിടെ ദാരിദ്ര്യമായിരുന്നു. അവർക്ക് എന്തുകൊണ്ട് അവരങ്ങനെ വന്നു? കാരണം അവിടെ തൊഴിലും വരുമാനവും ഇല്ലാതെ മോഷണത്തിന് ഇറങ്ങും, മോഷണം തൊഴിലാക്കി. അത് ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ട് വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ അത്രയും പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അവര് അവർക്ക് തൊഴിലും അവസരങ്ങളും ഉണ്ടായി കൊടുക്കാൻ സർക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ അവരെ പുറകെ പോലീസിനെ അയച്ചിട്ട് കാര്യമുണ്ടോ? പലതും ആവും. പിന്നെ അവര് പൈസ ഉണ്ടാക്കും മോഷണം നടത്തും. വടക്കേ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളാണ്. അടിസ്ഥാനപരമായി ദാരിദ്ര്യമാണ് അവരിങ്ങനെ തിരിച്ചുകൊണ്ടത്. ഇത് പാടില്ല എന്നുള്ളത്. അപ്പൊ അതൊക്കെ കടുത്ത വയലൻസാണ്. വയലൻസ് എന്ന് വെച്ചാൽ അവർ മോഷ്ടിക്കാൻ തന്നെ ഒരു വീട്ടിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കഴിഞ്ഞാൽ അവർ കൊന്നുകളയും, കൊന്നിട്ട് മോഷണം നടത്തും. മോഷണം വയലൻസിലേക്ക് പോവുകയാണ്. അവർക്ക് അതിനൊന്നും ഒരു ഭയവുമില്ല. അവർക്ക് തെളിവ് ഇല്ലാതെ കൊല്ലാനറിയാം. അപ്പൊ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും അറിയാം. കൊന്നു കഴിഞ്ഞാൽ തെളിവൊന്നും വയ്ക്കില്ല. അവൻ പിന്നെ പോലീസ് പിടിച്ചാലും അവർ വെറുതെ പണമുണ്ടോ ആണ്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി റിസ്ക് എന്ന് പറയും. ഒരു കമ്മ്യൂണിറ്റി തന്നെ, ഒരു സമൂഹത്തിൽ തന്നെ റിസ്ക് ഉണ്ട്. ദാരിദ്ര്യം പോലെയുള്ള കാര്യം, വിദ്യാഭ്യാസം ഇല്ലാതെ, അവഗണന, ഈ ജാതീയമായ അടിച്ചമർത്തലുകൾ, ഇതൊക്കെ ഇതിന് ഒരു പ്രധാന ഘടകമാണ് വയലൻസ്. ആൾക്കാർ വലിയ അഭിമാനത്തോടുള്ളതും അതൊരു കോളനി പാർട്ടികളാണ്. അവരങ്ങനെ ആക്കിയത് ഈ പറയുന്ന ആൾക്കാരാണ്. ഇതിന് കുറ്റം അവരുടെ മേൽ, ഒരു കോളനി ആൾക്കാരാണ്. കോളനി പോയി വിവാഹം ആലോചിക്കത്തില്ല, അങ്ങനെയൊക്കെയാണ്. കോളനിക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കത്തില്ല, അതൊക്കെയാണ് മാറേണ്ടത്. ഇത് പാടില്ലെന്നാണ് ഇതിനെ കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. പിന്നെ മറ്റൊന്ന് പറയുന്നതാണ്, എന്താണ് മനുഷ്യന് തൊഴില്, തൊഴിലാണ് സാമ്പത്തികത്തിന്റെ അടിത്തറ. തൊഴില് അല്ലെങ്കിൽ വ്യവസായം, കൃഷി. അപ്പോൾ ഈ അവരുടെ ആ മേഖലകളിലെല്ലാം വരുമാനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പൊതുവെ. അവിടെ അക്രമവാസന കൂടിക്കൂടി, വരുമാനം കുറയുമ്പോൾ അക്രമവാസന കുറയും. കാരണം അവരുടെ വരുമാനം അവർക്ക് തികയാതെ വരും. തികയാതെ വരുമ്പോൾ അവരെ നേരെ പോയി മോഷ്ടിക്കുന്നു എന്നുള്ളതല്ല അക്രമവാസന എന്ന് പറയുന്നത്. അപ്പൊ ഈ വരുമാനം കുറഞ്ഞു വരുമ്പം അവരിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാവും. അവർ മോഷ്ടിക്കാൻ പോകുന്നില്ല എന്നുള്ളതല്ല, ആ ഡിപ്രഷൻ ഉണ്ടാവുമ്പോൾ അവരിൽ പ്രതികാര ബുദ്ധിയും, അവർ പരസ്പരം വഴക്കടിക്കും, അല്ലെങ്കിൽ പുറമേ ഉള്ളവരുമായിട്ട് വഴക്കടിക്കും, കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേ. അപ്പൊ തൊഴിലവസരം കുറയുക, വരുമാനം കുറയുക, ഇതെല്ലാം വ്യക്തികളുടെ ഡിപ്രഷൻ ഉണ്ടാക്കി കലഹത്തിന് കാരണമായിത്തീരുന്നു. അങ്ങനെ കലഹം ഉണ്ടാകുന്നു, പരിസരങ്ങളിലും ഉണ്ടാകും. ഈ അമേരിക്കയിലൊക്കെ വെടിവെപ്പ് ഇടയ്ക്കിടയ്ക്ക് കലാപരിപാടിയാണ് ചെന്നങ്ങ് വെടിവെക്കുക. വെടിവെക്കുന്ന എല്ലാവരും പരിചയം, എല്ലാവർക്കും ഡിപ്രഷൻ ഉള്ളവരാണ്, പല കാരണങ്ങളുണ്ടാണെങ്കിലും. അപ്പൊ അവന് മറ്റുള്ളവരെ കൊല്ലണമെന്ന് തോന്നും, എന്തിനോ സ്വയം മരിക്കണമെന്ന് തോന്നും. അവനൊരു പകയാണ്. അപ്പോ അവന് അവന്റെ ഗൃഹാന്തരീക്ഷമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അവന്റെ കുട്ടികളായിട്ടൊക്കെ പലപ്പോഴും ചെയ്തു, സഹപാഠികളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല, പുറത്തുള്ള സമൂഹമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. എല്ലാത്തിനോടും വിദ്വേഷവും വെറുപ്പും നൈരാശ്യവും, അതവന്റെ ഉള്ളിൽ ഒരു ആക്രമണ ഉത്സുകത വളർത്തി വന്നിട്ട് അവൻ ചെയ്യുന്നത് എന്താണ്? ഒരു തോക്കെടുത്തുകൊണ്ട് വെടിവെക്കുന്നത്. അടിസ്ഥാനപരമായി അവന്റെ ഈ പ്രശ്നം തുടങ്ങി അവന്റെ ബാല്യകാലത്ത് തന്നെ, ചിലവനും ബാല്യകാലത്ത് തന്നെ വെടിവെക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസവും എത്ര പേര് മരിച്ചു. ഇപ്പൊ മിക്കവാറും ഒരു മാസത്തെ ഒരു കൂടി ഏറ്റവും കൂടുതൽ നടക്കുന്ന അമേരിക്കയിലാണ്. അപ്പോൾ സാമ്പത്തികം മാത്രമാണ് അവിടുത്തെ പ്രശ്നം, മറ്റു തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ ശരിയാകാത്തതാണ് വ്യക്തികളുടെ. സാമൂഹ്യ ബന്ധം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് അവൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ള, സഹോദരങ്ങളുമായിട്ടുള്ള, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്, അല്ലെങ്കിൽ അയൽക്കാരുമായിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂളിലും തൊഴിലിടത്തിലും എല്ലാം ഉള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളിൽ ഫ്രിക്ഷൻസ്, ഉരസലുകൾ വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ അക്രമവാസന ഉണ്ടാകി അവൻ വെടിവെക്കുകയും ചെയ്യും, കൊല്ലും. അപ്പോ ഈ പറഞ്ഞു വന്ന എന്താണ്? മനുഷ്യൻ മറ്റു പ്രാണികളെ കൊല്ലുന്ന അഹിംസ തന്നെയാണ് ഒരു വീട് എറുമ്പിനും വരുത്തരുത്. അത് അവിടെ മാത്രം നിൽക്കുന്ന കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ അപകടമായി വരുന്ന മനുഷ്യൻ മനുഷ്യന് നേരെ അഹിംസ പ്രയോഗിക്കുമ്പോഴാണ്. കാരണം അവിടെ ആക്ഷനും റിയാക്ഷനും ഉണ്ടാവും, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഉണ്ടാവും. ഹിംസയ്ക്ക് ഇറങ്ങുന്നവൻ ഹിംസയെ നേരിടേണ്ടി വരും. ഇപ്പൊ മൾട്ടിപ്പിൾ ആക്ഷനാണ് നടക്കുന്നത്. അതെന്ത് ചെയ്യും? മനുഷ്യ സമൂഹത്തിൽ ഹിംസ പടർന്നു പിടിക്കുന്നതിനിടയാവും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹിംസയുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ മനുഷ്യരുടെ ഇടയിൽ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങൾ, പ്രശ്നം മനസ്സിലാകുമ്പോൾ നിന്ന് പരിഹാരം മനസ്സിലാക്കുമെന്ന് പറയാം. എന്തുകൊണ്ട് ഹിംസ നടക്കുന്നു എന്നുള്ള ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയാൽ പരിഹാരം മനസ്സിലാക്കുക. അതായത് പറയുന്നു, ഒരാൾക്ക് സമ്പത്തിന്റെ കുറവ്, സമ്പത്തിന്റെ കുറവ് എന്ന് വെച്ചാൽ ജീവിത ആവശ്യങ്ങൾക്കും ബുദ്ധിമുട്ടുന്നു, തൊഴിലില്ല, അങ്ങനെ അക്രമവാസന അവന് വളർന്നു വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിന് പരിഹാരമുണ്ട്, അവിടെ തന്നെ ഉണ്ട്. അവന് തൊഴിലവസരം ഉണ്ടാവുക, സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവുക, ഇത് വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ ഹിംസയുടെ കാരണങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ ഹിംസയ്ക്ക് പരിഹാരമാണെന്നാണ്. മനുഷ്യരുടെ ഇടയിലുള്ള ഈ ഹിംസ എന്ന് പറയുന്നത്, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഹിംസ എന്ന് പറയുന്നതാണ് മനുഷ്യന് നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് അതിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതും അതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും. തീർന്നില്ല, ഇതുപോലെ നിരവധി വിഷയങ്ങൾ ഹിംസയെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിൽ ഇതൊക്കെ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അത് സ്കൂൾ തലം മുതൽ, കാരണം മനുഷ്യനെ ശരിയാക്കി എടുക്കേണ്ട ഇടം മുതലാണ്, അവന്റെ ചെറിയ പ്രായം മുതലാണ്, അതുകൊണ്ടാണ് അത് സ്കൂൾ തലത്തിൽ കൊണ്ടുപോകുന്നത്. അവിടെ മുതൽ അവനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്.